بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه والاه. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: الحياء من الإيمان. قال: عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله عنه قال: قال رسول الله صلى الله عليه وآله وسلم: إن مما أدرك الناس من كلام النبوة الأولى إذا لم تستحي فاصنع ما شئت. رواه البخاري. إمام بخاري نيفيدنا ചെയ്യുന്ന അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇത്. അൽ ഹയാഉ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിമ്മ അദറക അന്നാസു മിൻ കലാമിൻ നബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത. ഇന്ന മിമ്മ അദറക അന്നാസു മിൻ കലാമിൻ നബുവത്തിൽ ഊല, ആദ്യകാല പ്രവാചകന്മാരുടെ നബുവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് ലഭിച്ചതിൽ പെട്ടതാണ്, ഇദാലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ, ഫസ്നഅ മാ ശിഅത, നീ തോന്നിയത് പ്രവർത്തിക്കുക എന്ന കാര്യം. റവാഹുൽ ബുഖാരി. അപ്പോൾ ഈ ഹദീസ് വളരെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ മുസ്ലിങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവഗുണത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. അതായത് ലജ്ജയുണ്ടായിരിക്കണമെന്ന കാര്യം. വിസർദാസ്മാ തങ്ങൾ പറയുന്നത്: ഇന്നമിമ്മ അദറക്കന്നാസു മിൻ കലാമിൻ നബുവത്തിൽ ഊല, മുൻകഴിഞ്ഞുപോയ പ്രവാചകത്വത്തിൻ്റെ അംശത്തിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തിയ കാര്യത്തിൽപ്പെട്ടതാണ്. എന്ത്? ഇദാലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ, ഫസ്നഅ മാ ശിഅത, നീ തോന്നിയത് ചെയ്തോ. തോന്നിയ രൂപത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നൽകുകയല്ല, മറിച്ച് ലജ്ജയില്ലാത്തവരുടെ അവസ്ഥ പറയാണ്. ലജ്ജയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇഷ്ടംപോലെ പ്രവർത്തിച്ചോ എന്ന് അയാളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, മോശമായ പ്രവൃത്തികൾ, വാക്കുകൾ പറയുന്നതിൽ നിന്നൊക്കെ, പ്രവർത്തിക്കുന്നതിൽ നിന്നെല്ലാം മനുഷ്യരെ തടയുന്ന കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. അതില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ തോന്നിയത് പ്രവർത്തിക്കുകയും തോന്നിയത് പറയുകയും ചെയ്തോ എന്നാണ്. അത് പ്രവർത്തിക്കാനോ പറയാനോ ഉള്ള അനുവാദമല്ല, മറിച്ച് ഫമൻ ഷാ അഫൽ യുഅ്മിൻ വമൻ ഷാ അഫൽ യക്ഫുർ എന്ന് പറഞ്ഞതുപോലെ, ഇഷ്ടമുള്ളവർ കാഫിറായിക്കോട്ടെ, ഇഷ്ടമുള്ളവർ ഈമാൻ ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള ഭീഷണി സ്വരത്തിലാണ്, ആക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കാണ്, അതല്ലാതെ അനുവാദം നൽകിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ളത്, നബി തിരുമേനി മറയിലിരിക്കുന്ന പെൺകുട്ടികളെക്കാളും ലജ്ജയുള്ളവനായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആളുകളോട് അങ്ങാടിയിൽ കലാപമുണ്ടാക്കുകയോ അങ്ങാടിയിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുകയോ അടിപിടി കൂടുകയോ ശണ്ട കൂടുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ നാണമുള്ളവനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ നാണമെന്ന് പറയുന്നത് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ, വേണ്ട കാര്യങ്ങൾ അത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടയാറുണ്ടായിരുന്നില്ല. അങ്ങനെ തടയുന്നതിൻ്റെ പേര് ലജ്ജ എന്നുമല്ല, മറിച്ച് അതിന് പറയുക ദൗർബല്യം എന്നാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ പറയാതെയും പ്രവർത്തിക്കാതെയും നാണം ഉണ്ടാവുക എന്നത് ലജ്ജയുടെ ഭാഗമല്ല, മറിച്ച് അത് ദൗർബല്യത്തിൻ്റെ ഭാഗമാണ്, പിശാചിട്ടിരുന്നതാണത്. ഞാനിപ്പോൾ ഈ കാര്യം ഈ അവസരത്തിൽ പറഞ്ഞാൽ എല്ലാവരും എന്നിലേക്ക് നോക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഒരു കാര്യം പ്രവർത്തിച്ചാൽ എല്ലാവരും ഞാനാണത് പ്രവർത്തിച്ചതെന്നറിയും, അപ്പോൾ എനിക്ക് റിയാവുണ്ട് ഉണ്ടാവും എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക, അത് ലജ്ജയല്ല, മറിച്ച് ദൗർബല്യമാണ്. അതിനെയല്ല ഇവിടെ വിശ്വസമാധങ്ങൾ പ്രശംസിച്ചിട്ടുള്ളത്. ചീത്ത വാക്കുകൾ, അല്ലെങ്കിൽ മനുഷ്യരും അതേപോലെ തന്നെ ഇസ്ലാമിലും മോശമായി കാണുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്യാതെ മനുഷ്യനെ തടയുന്ന സ്വഭാവം ഉണ്ടായിരിക്കുക എന്നതാണ്. അതുമാത്രമാണ് പിന്നെ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് തന്നെ എല്ലാ നല്ല സ്വഭാവ ഗുണങ്ങളും ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമന ലക്ഷ്യമായി അള്ളാഹു പറയുന്നത് അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റുകയും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ നിയോഗിച്ചത് എന്നാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയായി പ്രവർത്തിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഹദീസിൽ പറഞ്ഞ കാര്യം, ഒരു മുസ്ലിമിന് ലജ്ജയുണ്ടായിരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അങ്ങാടിയിലാവട്ടെ, ആധുനിക സോഷ്യൽ മീഡിയയിലാവട്ടെ, അതിലൊക്കെ എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ ലജ്ജയുടെ സീമ അതിലംഘിക്കാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാഹിറു ദേവാന അലി അലഹമുല്ലാ റബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി.